നിലരിഞ്ഞു തുടങ്ങിയ തീ കനൽ നെഞ്ചിനകത്ത് പടർന്ന് പിടിച്ചത് പട പൊരുതുവൻ വേറി പിടിച്ചു തിക്കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ കഥകിൽ മുട്ടി പിളിച്ചത് പോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവടിലും തീയിൽ വാർത്തെടുത്തു വച്ചായുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു നാലു തിക്കിലും ഇരുന്നിറഞ്ഞുവെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതൻ ഇനിയാവുകിൽ ഒരിക്കലും ഇവിടെ വിധിയെ മറികടന്നു പതിയെ പോയ കാലം ചൂണ്ടെടുത്തത് ഞാൻ പിടിച്ചെടുക്കും അത് തിരികെ വഴങ്ങില മരിക്കും വരെ ഈ പതനത്തിൻ പടി വാതിലരികെ തിരിച്ചു ഞാൻ നടന്നു തുടങ്ങി ഇനി യാത്ര വിജയത്തിൻ പിറകെ കണ്ണുനീരിനി വിരാമം കനവുകൾക്ക് ഇതെന്തു ഭാരം എങ്കിലും ഞാൻ സഞ്ചരിക്കും അതിർത്തിയല്ലി അന്ധകാരം നെഞ്ചിടിപ്പിന് ചുടല താളം പിടിവിടാതെ ചതുല ഭാവം വെടിമരുന്നിന് തീ പിടിച്ചത് പോലെയുള്ളിലൊരു വികാരം പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവട്ടിലും തീർ വാർത്തെടുത്തു വച്ചായുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു നാലു തിക്കിലും ഇരുന്നിറങ്ങുകെങ്കിലും ഒരു താൻ തുടങ്ങി പരാതി